അടുത്ത് വരുന്നു ആത്മനിഗത പ്രക്രിയ. കർത്തരി കർമ്മം വ്യതിഹാരേ, ക്രിയാവിനിമയേ ദ്യോത്യ കർത്തരി ആത്മനിഗതം വ്യതിലുനീതേ അന്യസ്യ യോഗ്യം ലവനം കരോതീത്യർത്ഥഃ. കർമ്മം വ്യതിഹാരം എന്ന് പറയുന്ന ക്രിയാവിനിമയം, ക്രിയാവിനിമയം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായ അർത്ഥം വരുന്നത് ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തി ഒരാൾ ചെയ്യുക. കൃഷി എന്ന് പറയുന്ന ബ്രാഹ്മണനെ നിഷേധിച്ചിട്ടുള്ളതാണ്, അത് വൈശ്യനും മറ്റുമാണ് അത് ചെയ്യുന്നത്. അത് ബ്രാഹ്മണൻ ചെയ്തു കഴിഞ്ഞാൽ കർമ്മം വ്യതിഹാരമായി, ക്രിയാവിനിമയമായി. ക്രിയാവിനിമയ ദ്യോത്യ കർത്തരി ആത്മനിമിതം. ലൂഞ്ഛേദന ആത്മനിമിതം വന്നു, ആത്മനിമിതേ വരത്തുള്ളൂ. ഇത് ഉഭയപദിയാണ്, പക്ഷേ ക്രിയാവിനിമയത്തിൽ ആത്മനിമിതേ വരത്തുള്ളൂ. വ്യതി ലുനീതേ, ഏത് വികരണമാണ്? അന്യസ്യയോഗ്യൻ ലവനം അന്യഹ കരോതി എന്നാണ്. ഒരുവൻ ചെയ്യേണ്ട ലവനം എന്ന് വെച്ചാൽ നെല്ലും മറ്റും കൊയ്തെടുക്കുക, അത് ചെയ്യേണ്ടവനല്ലാതെ വേറൊരാൾ ചെയ്യുന്നു. അങ്ങനെ വരുന്നിടത്താണ് അത് ഉപയോഗിക്കുന്നത്. നല്ല വയലിലിറങ്ങി കൊയ്യേണ്ടത് ശൂദ്രനും മറ്റുമൊക്കെയാണ്, അതിന് പകരം ബ്രാഹ്മണൻ ഇറങ്ങി കൊയ്യുന്നു. പ്രക്രിയവിന് മുഖ്യമായി പിന്നെ യുദ്ധം ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടും തല്ലുക, അതും ക്രിയാവിനിമയമാണ്. തന്നെ തല്ലുമ്പോൾ താൻ തിരിച്ചു തല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കും. വെത്തിലുനീതെ ഹ്രസ്വം വന്ന എങ്ങനെയാണ്? പോതിനോ ഹ്രസ്വം നിങ്ങളെല്ലാം നോക്കിയാ വന്നത്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ചോദിക്കും, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. എന്നാ ഗതി ഹിംസാർത്ഥേഭ്യ വ്യതി ഗച്ഛന്തി വ്യതി ഭിനന്തി. അപ്പൊ ഇവിടെയും സാറിന് ക്രിയാവിനിമയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ വ്യതി പ്രതി എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ വ്യതി ഗച്ഛന്തി, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, വ്യതിഗ്നന്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക, ഇങ്ങനെയൊക്കെ വരുന്നിടത്താണ് അത് ഉപയോഗിക്കുന്നത്. ക്രിയാവിനിമയം രണ്ട് പാർട്ടികൾ ഒരേ പ്രവൃത്തി ചെയ്യുന്നു, അപ്പൊ അതിനെയും ക്രിയാവിനിമയം എന്ന് പറയും. ഇവിടെ ഗത്യർത്ഥത്തിനും ഹിംസാർത്ഥത്തിലും, ആദ്യം ഗത്യർത്ഥം രണ്ടാമത് ഹിംസാർത്ഥം, രണ്ട് സ്ഥലത്തും ക്രിയാവിനിമയമുണ്ട്. പക്ഷെ എന്നാ നിഷേധിച്ചുകൊണ്ട് കർത്തരി കർമ്മം വ്യതിഹാരെ പ്രകാരം ആത്മനിവദം വരുന്നില്ല, നിഷേധിച്ചിരിക്കുന്നു. ഘിനന്തി എന്നുള്ള ദേവസൂത്രമൊന്നു ഗമഹന ജനഘനഘസാം ലോപകിങ് ജനങ്ങി, പിന്നെ ഹോന്ദരഞ്ജിന്ദേഷു കുത്തും ഘിനന്തി. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. അല്ലാതെ ഓർക്കാൻ വരെ വഴിയില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് എടുത്ത് വായിച്ചാലേ ഇത് ഓർക്കാൻ പറ്റും, അല്ലാതെ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വായിച്ചുകൊണ്ടിരുന്നാൽ മറക്കത്തില്ല. ഹതഹ എന്നുള്ള ദേവസൂത്രമൊന്നും അനുദാത്തോപദേശം തനുത്യാദീനാം അനുനാസികൾ ജലീകീർത്തി. നിന്റെ മുഴുവൻ രൂപം ഞാൻ ചോദിക്കും, പഠിച്ചുകൊണ്ട് വരണം എല്ലാം. പഠിക്കാൻ ഒരു ദിവസം സമയം തന്ന തരികയാണ്. നേർവിശഹ, നീ പൂർവ്വത്തിലുള്ള വിശുദ്ധാതു നിന്നും ആത്മനിവേദം വരും. വിശു ഏത് ഗണത്തിൽപ്പെടുന്നതാണ്? ഉദാദി. അതിൻ്റെ അടയാളം എന്താ? തുദാദി എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ഗുണം വന്നിട്ടില്ല. നിവിശതേ, ആത്മനിയോഗം. ഇതിൽ വേറെ സംഗതി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആത്മനിയോഗം വരുന്നു നീപൂർവത്തിലുള്ള വിശുദ്ധാതു നിന്നും. പരിവ്യവ്യക്രിയ പരിക്രീണീതേ വിക്രീണീതേ അവക്രീണീതേ. പരിക്രയണം ചെയ്യുക, വിക്രയണം ചെയ്യുക, അവക്രയണം ചെയ്യുക. വിക്രയണം സാധാരണ വിൽക്കുക, അവക്രയണം വാങ്ങുക, പരിക്രയണം കൊടുക്കൽ വാങ്ങൽ. ക്രീണീതേ, നീ എങ്ങനെ വന്നു? ഇവല്യോ ക്രീണാതെ എന്നിടത്തെ സൂത്രം വരും. ഭുവനത്തിലെ സൂത്രം വരുന്നു. ആത്മനെ അതിന് മുമ്പ് ഏത് വരും? ക്രീണത്തെ ആത്മന വിദേശ വരുന്നതിന് മുമ്പ് ഏത് വരും? എന്താണ്, എങ്ങനെ ആത്മന വിദേശനത്ത? പരിവ്യവേഭ്യക്രിയ വിപരാഭ്യാം ജയ വിജിജയേ ആണ് ധാതു. വിയുടെയും പരയുടെയും പരത്തിലിരിക്കുന്ന ജിക്ക് ആത്മനിവേദം. ജി ധാതു ഏതാണ്? പരസ്യവേദം, ആത്മനിവേദം, പരസ്യവേദമാണ്. വിജയതേ പരാജയതേ, ജയതീനെ വരാറുള്ളൂ. അതുകൊണ്ടാണ് സത്യമേവ ജയതേ എന്നല്ല വരേണ്ടത്, ജയതി എന്നാണ്. പക്ഷേ അത് ഛാന്തസമാണ്. അവിടെ വരാ ലോകത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ലോകത്തിൽ സത്യമേവ ജയതി എന്നാണ്. പക്ഷെ വി പര വന്നു കഴിഞ്ഞാൽ ആത്മനിബോധം വരാം. വിജയതേ പരാജയതേ, വിജയത്തെ ലിട്ടിൽ എങ്ങനെ വരും? വി ചിക്ക് സൂത്രം ഏതാവുന്ന ചന്നഡോർജ് അത് ഞാൻ വിശദമായിട്ട് ചോദിക്കാം തൽക്കാലം. സ്വാമി പരാജയത എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുന്നു എന്നല്ലേ? പരാജയപ്പെടുത്തുന്നു എന്നാണല്ലേ? ഇതില് ജീത്താഹെന്നാണ് അധ്യയനാത് പരാജയത്തെ പഠിച്ചിട്ടില്ലേ? എന്താ അർത്ഥം? ഛാത്ര അധ്യയനാത് പരാജയത്തെ എന്താ അർത്ഥം? ആ പഠിച്ച് പരാജയപ്പെട്ടെന്നല്ലേ? സമവ പ്രവിഭ്യസ്ഥ സന്തുഷ്ടത അവതിഷ്ഠത പ്രതിഷ്ഠത വിതിഷ്ഠത സ്ഥാതു പരസ്മേതോ ആത്മനേതോ തിഷ്ഠതി. അതിൽ ആത്മനിയോഗം വരും. സം പൂർവത്തിലുള്ള സംതിഷ്ഠത്തെ അവ വന്നു കഴിഞ്ഞാൽ അവ തിഷ്ഠത്തെ പ്ര വന്നു കഴിഞ്ഞാൽ പ്രതിഷ്ഠത്തെ ബി വന്നു കഴിഞ്ഞാൽ ബി തിഷ്ഠ. ഇതൊക്കെ സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങളൊക്കെ വരും. സന്ദർഭം അനുസരിച്ച് അർത്ഥത്തിനൊക്കെ മാറ്റം വരും. ലുങ്ങിൽ എങ്ങനെ വരും? ഏതൊക്കെ സൂത്രം വരുന്നു? ലുങ്ങിൽ ആത്മനിയോഗത്തിൽ സുജപരസ്മദേഷു തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ വരും? സ്ഥാഘോരിച്ചവൻ വന്നു കഴിഞ്ഞ അടുത്ത സൂത്രം വരും പ്രസ്വാദങ്കാദ് സിച്ചൊല്ലുക്ക് വരും. സം ആ സമ്മ സ്ഥാഘോരിച്ചവന്ന് എന്തുവരും? ഇവിടെ സ്ഥീ സം അസ്ഥിത സമസ്തിഷാതാം സമസ്തിഷത അത് നോക്കിയിട്ട് വന്നാൽ മതി. അപഹനവേജ്ഞ ഇവിടെ അപഹനമെന്ന് വെച്ചാൽ നിഷേധിക്കുക, ഒളിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ശതം അപജാനീതേ അപലപതി നിന്ദിക്കുക, നിഷേധിക്കുക, ഒളിച്ചു വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം വരും. അപലപനം ചെയ്യുക എന്ന് വെച്ചാൽ അപലപിക്കുക, നിന്ദിക്കുക. ശതത്തെ നിന്ദിക്കുന്നു സഹ എന്നൊക്കെയാണ്. അപലപതി ഇത്യർത്ഥ ഞാ ധാതുവിൽ എങ്ങനെയാ ജാനീതി എന്ന് വരുന്നത്? ഞാ ജനോർ ജാനാതി ജാനീതഹ ജാനന്തി ആത്മനിയോഗത്തിൽ ജാനീതേ ജാനാതേ ജാനത്തെ അങ്ങനെ വരുന്നു. ഉദസ്ഥര സകർമ്മകാത് അകർമ്മകാശ സർപ്പിഷോ ജാനീതേ സർപ്പിഷ ഉപായേന പ്രവർത്തത്തെ ഇവിടെ സർപ്പിഷ എന്ന് പറയുന്നിടത്ത് ഷഷ്ടി വന്ന സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മുമ്പ് പഠിച്ചിട്ടില്ലേ? ഇവിടെ സർപ്പിഷ എന്ന് പറയുന്ന കർണമാണ്. അതിൽ സർപ്പിഷ എന്ന് പറയുന്ന ഏത് വ്യക്തിയ? ഷഷ്ടി. ഷഷ്ടി വന്നു. അത് ഞാൻ ധാതുവിന്റെ കർണത്തിൽ അതിന് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞോ അവിദർത്തസ്യ കരണൈ സർപ്പിഷ ഉപായന പ്രവർത്തതേ അവിദർത്തസ്യ എന്ന് പറഞ്ഞു. ജ്ഞാനാർത്ഥമായിരിക്കാൻ പാടില്ല. അവിദർത്തസ്യ കർണത്തിൽ സൃഷ്ടി വരും. ഞാൻ ധാതുവിന്റെ ജ്ഞാനാർത്ഥമാകാൻ പാടില്ല. ജ്ഞാനബോധനയാണ് ധാതു. കർണത്തിൽ ഷഷ്ടി വന്നു. സർപ്പിഷോ ജാനീതി സർപ്പിഷോ ഉപായന പ്രവർത്തതി. ഉദശ്ചര സകർമ്മകാത് ധർമ്മം ഉച്ചരത്തെ ഉല്ലംഘ്യ ഗച്ഛതി ഇത്യർത്ഥ. ധർമ്മത്തെ അതിക്രമിച്ച് സഞ്ചരിക്കുന്നു, ജീവിക്കുന്നു, അധർമ്മിയായി ജീവിക്കുന്നു എന്നർത്ഥം. ഉദച്ചര ഉത്തപൂർവമുള്ള ചരിതാത് ഉത്തുചരാന്തരത്തെ പേസൂത്രം വന്നു. ഉദിച്ചര എന്താണോ ചിത്വം ചർത്തവും ഉച്ചരത ധർമ്മ ഉച്ചരത ചരിതാത് എന്താണ് പരസ്യവതോ ആത്മനിയതോ ചരതി ഉത്തുചര ഉത്തു വന്നപ്പോഴത്തേക്ക് ആത്മനിയതമായി ധർമ്മ ഉച്ചരത്തെ ധർമ്മത്തെ അതിക്രമിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. സമഹതൃതിയായുക്താത് തൃതീയയോട് അന്വയിക്കുന്ന തൃതീയാന്തത്തോട് അന്വയിക്കുന്ന ചരിതാതു സമപൂർവത്തിലുണ്ടെങ്കിൽ ആത്മനിയമതം വരും. രഥേന സഞ്ചരത്തെ ഇത് തൃതീയാന്തമാണ് രഥേൻ, അതിനോട് അന്വയിച്ചു സഞ്ചരതെ ചരിതാതോടെ സമഹ സമപൂർവത്തിലുണ്ട്. അപ്പൊ സമ ചരതെ സഞ്ചരത്തെ സമ എന്ന് പറയുന്നത് ഞകാരമായി എങ്ങനെ ഇത് അപദാന്തമാണോ? സമെന്ന് പറയുന്ന അപദാന്തമാണോ? സമ ചരതെ സമുപദാന്ത അപദാന്തമാണ്. മനുസ്വര പരസ്വർണമെന്ന് സഞ്ചരത്തെ അനുസാരം വന്നിട്ട് പരസ്വർണം വരുന്ന എങ്ങനെ? വാപദാന്തസ്യ തൃതീയാന്തമായ രഥേന അതിനോട് യോഗം വന്നു ചരിധാതുവിന് പൂർവത്തിൽ സംബന്ധു സഞ്ചരത്തെ എന്ന് വന്നു. ദാണശ്ചസാജേ ചതുർത്ഥേ സമ്പൂർവാ ദാണ തൃതീയാന്തേന യുക്താത് ഉക്തം സ്യാത് തൃതീയാചേ ചതുർത്ഥേ ദാസ്യാ സംയച്ഛതേ കാമീ. ദാസ്യ എന്ന് പറയുന്നിടത്ത് തൃതീയ വന്നതിന് ഏതാണ് വാർത്തയും പഠിച്ചത്? അശിഷ്ട ഉപകാരേ ദാണ പ്രയോഗേ ചതുർത്ഥേ തൃതീയ കാമി ദാസിക്ക് സമ്പത്ത് കൊടുക്കുന്നു, അശിഷ്ട വ്യവഹാരമാണ്. ഇവിടെ ദാസ്യൈ ദാസിക്ക് എന്നിടത്ത് ചതുർത്ഥിക്ക് പകരം തൃതീയ വന്നു. അങ്ങനെ വരുന്നിടത്ത് എന്താണ് ദാണധാതുവിന് ആത്മനിയതം വരും. ദാണധാതുവിന്റെ രൂപം എങ്ങനെയാണ്? ദാണിന് എന്താ ആദേശം വരുന്നത്? ദാണിന് യച്ഛ സൂത്രം അവിടെ എച്ചവർ അപ്പൊ പരസ്യമതാണ് എച്ചതി എച്ചത എച്ചന്തി. ഇവിടെ സമ്പൂർവമായിട്ടുള്ള ദാണു ധാതു ആണ് സംയച്ഛത്തെ തൃതീയാന്തമായിട്ട് അന്വയിച്ചു. തൃതീയാന്തേന യുക്താത് അന്വയിച്ചു എന്നർത്ഥം. ദാസ്യാ തൃതീയാന്തമാണ്. ഉക്തം സ്യാന്ന് വെച്ചാൽ ആത്മനിവേദം സ്യാ. തൃതീയ ചതുർത്ഥീർത്ഥി തൃതീയ ചതുർത്ഥീർത്ഥത്തിലായിരിക്കണം. അപ്പൊ തൃതീയ ചതുർത്ഥത്തിൽ വരുന്നതിനാണ് നേരത്തെ അഷ്ടപകാരേ ദാണപ്രയോഗേ ചതുർത്ഥീർത്ഥേ തൃതീയ സ്യാദാസ്യ സംയച്ഛതേ കാമീ. ദാസ്യ എന്ന് പറയുന്നത് തൃതീയ, അത് നേരത്തെ ഒന്നാണ്. ഇവിടെ യച്ഛതി പരസ്യമേതോ ആത്മനിയതമായി മാറി. പൂർവ സനഹ സനഹപൂർവയോ ധാതു തേന തുല്യം സന്നന്ധാതപ്പി ആത്മനിയത സ്യാദ്. സന്നന്റെ പൂർവത്തിൽ ആത്മനിയോഗമാണെങ്കിൽ സന്നന്ധത്തിൽ നിന്നും ആത്മനിയോഗം വരും. ഏതിധിഷത ഏത് ധാതുവാണോ, ഏത് ധാതുവിൽ നിന്ന് സന്ന് വന്ന് എട്ട് വന്ന് ഏത് എട്ട് സാന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. സന്നങ്ങോഹോ ദിത്വം വരുന്നു. ദിത്വം വന്നതിന് വരും, ദിത്വം വന്നുകഴിഞ്ഞ സൂത്രം വരുന്നു. അജാതേർ ദ്വിതീയസ്യ, അജാതി ധാതുവാണെങ്കിൽ എന്തിനു വരും ദിത്വം? രണ്ടാമത്തെ ഏകാച്ച ഭാഗം ഏതാണ്? ദിസ് എവിടെയിരിക്കും? ദിസ്സിന് ദിത്വം വന്നു. ദിസ് ദിസ് അഭ്യാസത്തിന് ചെറുത്വം വന്നു. ദിസ് സകാരത്തിന് ശത്വം വന്നു. ഇവിടെ അജാതി ധാതുവാണ്, അതുകൊണ്ട് ദ്വിതീയ ഏകാച്ച ഭാഗത്തിന് ദിത്വം വന്നിട്ട് ദിസ്സിനാണ് ദിത്വം വന്നത്. ഫലാതിശേഷം ഒന്ന് ഏതിഷത്തേ. ആണ് സന്നിന്റെ പൂർവത്തിലുള്ള ധാതു ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതിന് സമമായി സന്നദ്ധത്തിൽ നിന്നും ആത്മനിയോഗം വരുന്നു. അടുത്ത് വരുന്നത് ഹലന്താച്ചമീപാത് ഹലഹപരോ ജലാദി സൻകിത്ത് സ്യാത്. വിശ് പ്രവേശന എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് സന്ന് വന്നു കഴിഞ്ഞാൽ വിശ് സന്നിരിക്കുന്നു. വിശ് ശാന്തം ചേട്ടോ അനട്ടോ ഏതൊക്കെയാണ് അനട്ട്? വിശ് വന്നു. വിശ് അനട്ടായതുകൊണ്ട് സന്ന് പരത്തിലിരിക്കുമ്പോൾ ജലാദിയായ സന്ന് പരത്തിലിരിക്കുമ്പോൾ ഇട്ടില്ല, അത് കിട്ടാവും. എന്നുവെച്ചാൽ വിശ് സന്നല് ബി ഇക്കാരത്തിന് ഗുണം വരുന്നില്ല. വിശ് സന്നിരിക്കുന്നു, സന്ന് കിത്തായി, ജലാദി ആയതുകൊണ്ട് ഇട്ടില്ലെങ്കിൽ ജലാദി. അപ്പം വിശ്വിലെ ഇകാരത്തിന് ഗുണം വരേണ്ടതാണ്. സൂത്രം പുകന്ത, പക്ഷെ അതിനെ നിഷേധിക്കുന്നു. ഹലന്താച്ച ഇക്കിന്റെ സമീപത്തുള്ള ഹല്ല്, അതായത് വിശ് വിശ്വിലെ ഇകാരമാണ് ഇക്കിന്റെ സമീപത്തുള്ള ഹല്ലാണ് ശ്. അതിന്റെ പരത്തിലുള്ള ജലാദിസൻ വിശ്വസ, അത് കിത്തായി. വിശ് വിശ് വിശ് വിശ് എന്ന് വന്നു. അപ്പൊ എന്ത് വരുന്നു? അതിനുശേഷം വന്നു വി വിശ് സ. വി വിശ് സ എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഷ വന്നു. പരത്തിൽ സഹായിരിക്കുമ്പോൾ എന്ത് വരുന്നു? നിവിവിക്ഷത്തെ വിശദിയാണ്, വിശദി പരസ്യോഗമാണ്. ഇവിടെ എന്തായി? നിവിവിക്ഷത്തെ. ഏത് ദിശത എവിടെ എന്തുണ്ടായി എന്നാ ഗുണം വരാത്തത്? ഇവിടെ ഹലന്താച്ച പ്രകാരം സന്നഗിത്തായി ഗുണം വന്നില്ല. ഏത് ദിശത എവിടെ എന്താ ഗുണം വരാത്തത്? ഈക്ക് എന്താ ഗുണം വരാത്തത്? ഈ സമീപാത് ഹലപര ജലാദിലിംഗ ആത്മനേപദവര സിച്ച കിത്സ്യ. ഇവിടെ വല്ല സിച്ച് വല്ലതുണ്ടോ? പിന്നെ എങ്ങനെ സർവധാതുക കേട്ടില്ല? ഏത്? അതിനെന്താ? ആ വിത്തിങ്ങിത്തായിക്കോട്ടെ. അങ്ങനെ ശപ്പല്ലേ ഇരിക്കുന്നു. അത് ശപ്പായിരിക്കുന്നു. അതിനെന്താ? എങ്ങനെ? ശപ്പുണ്ടെങ്കിൽ വരൂ. കിട്ടിയില്ല. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായ കാര്യമാണ്. അത്രയും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിലും ഏത് ദിശത്തെ? ഏത് ദാതു? ലഘുവിധ എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുന്നത് സന്നിന് ഇട്ടു വന്നതല്ലേ? സന്നിന് ഇട്ടു വന്നാണ്. അവനെങ്ങനെയാ ഗുണം വരുന്നത്? സന്നിന് ഇട്ടു വന്നാണ് ഏതി ദീക്ഷ. അവൻ അവിടെ എങ്ങനെയാ ഗുണം പ്രാപ്തമാവുന്നില്ലല്ലോ. ഗുണം പ്രാപ്തമായാലല്ലേ നിഷേധം വരത്തുള്ളൂ. എന്തുകൊണ്ട് ഇട്ടു വന്നില്ല എന്ന് ചോദിച്ചാൽ ഗുണം അവിടെ പ്രാപ്തമല്ല. സന്നിനാണ് ഇട്ടു വന്നിരിക്കുന്നത്. ഇട്ട് സന്നിന്റെ ഭാഗമാണ്. അതിനെങ്ങനെ ഗുണം വരും? ഇവിടെ അങ്ങനെയല്ല. വിശുദ്ധാതു ധാതുവിൽ ഇക്കൊണ്ട് പുകന്തലകു ഉദ്ദേശിച്ചപ്രകാരം ഇവിടെ ഗുണം പ്രാപ്തമാകുന്നു. അവിടെ പ്രാപ്തമേ അല്ല. പിന്നെ എങ്ങനെ വന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഗുണം പ്രാപ്തമല്ല. വെറുതെ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഗന്ധന അവക്ഷേപന സേവന സാഹസിക പ്രതിയത്ന പ്രകഥന ഉപയോഗ ശുക്രിഞ്ഞ ഗന്ധനം അവക്ഷേപണം സേവനം സാഹസിക്യം പ്രതിയത്നം പ്രകഥനം ഉപയോഗം. ഈ അർത്ഥങ്ങളിലെല്ലാം എന്ത് വരുന്നു? കൃഞ്ഞിന് ആത്മനേവതം വരും എന്ന് പറഞ്ഞാൽ കൃഞ്ഞ് ഉപയോഗതിയാണ്. ഇവിടെ ആത്മനേവതമേ വരത്തുള്ളൂ. ഓരോന്നിന്റെ അർത്ഥം പറയുന്നു. ഗന്ധനം സൂചന, സൂചന എന്ന് വെച്ചു കഴിഞ്ഞാൽ പരദോഷം പറയുക, അസൂയ. ഇതിനേക്കാണ് സൂചന എന്ന് പറയുന്നത്. അസൂയക്കും പറയും, പരദോഷം പറയുന്നതിനും പറയും. ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഉത്കുരുതേ സൂചേതീത്യർത്ഥ. സൂചേതി എന്ന് വെച്ചാൽ ഇവിടെ പരദോഷം പറയുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ അസൂയപ്പെടുന്നു എന്നർത്ഥം. അർത്ഥത്തിൽ ആത്മനിവേദം വന്നു. ഗന്ധനാർത്ഥത്തിൽ ആത്മനിവേദം വന്നു. ഉത്ത് പൂർവ്വത്തിൽ വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥം വരുന്നത്. ഉത്കുരുതേ സൂചേതി പരദോഷം പറയുന്നു. അവക്ഷേപണം ഭർസനം നിന്ദിക്കുക. രണ്ടാമത്തെ അർത്ഥം നിന്ദാർത്ഥത്തിൽ ആത്മനിവേദമേ വരത്തുള്ളൂ. ശേനോ വർത്തികാം ഉത്കുരുതേ. ശേനം എന്ന് പറയുന്ന പക്ഷി, ശേനപ്പക്ഷി. വർത്തിക എന്ന് പറയുന്നത് മറ്റൊരു ചെറിയ പക്ഷി. അതിനെ ഉത്കുരുതെന്ന് വെച്ചാൽ ചീത്ത വിളിക്കുന്നു. ഭക്ഷയതി നിന്ദിക്കുക. വലിയ പക്ഷി ചെറിയ പക്ഷിയെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ കഥകളിലൊക്കെ, പഞ്ചതന്ത്രം പോലെയുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ. അവിടെയുള്ള ഇവിടെയുള്ള ഒരു പ്രയോഗമാണ് ഇടത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഭസിക്കുക എന്ന് പറയുന്ന പക്ഷി വേറൊരു പക്ഷിയെ ഭസിക്കുന്ന എങ്ങനെ? അപ്പോൾ അത് ഇതാണ് ഇവിടെ നിന്നുള്ളൊരു ഉദാഹരണം എടുത്തു കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഉദാഹരണം കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണ്. പക്ഷെ കൊടുത്ത ഉദാഹരണം എന്താണെന്ന് ആൾക്കാർക്ക് പിടികിട്ടത്തില്ല. ഇത് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കാശിക അല്ലെങ്കിൽ ഭാഷ്യകാരൻ ഒക്കെ എവിടുന്നെങ്കിലും ഒരു ഉദാഹരണം കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഉദാഹരണം തന്നെ പിന്നീട് വരുന്ന വ്യാഖ്യാതാക്കളും തുടരും, മാറ്റത്തില്ല. മാറ്റാൻ അവർക്ക് ധൈര്യമില്ല ഇനി അവരെന്തെങ്കിലും പെസുകുന്നാൽ. അതുകൊണ്ട് ഇവിടെ സിദ്ധാന്തമതിയിൽ ഉള്ള ഉദാഹരണങ്ങൾ തന്നെ ലോക സിദ്ധാന്തമതി കൊടുക്കും. കാശികയിലുള്ളത് തന്നെ സിദ്ധാന്തമതി കൊടുക്കും. ഭാഷയത്തിലുള്ളത് തന്നെ ഇവിടെ എല്ലാം കൊടുക്കും. ഉദാഹരണങ്ങൾ ആരും മാറ്റാൻ ധൈര്യപ്പെടത്തില്ല. പണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് തന്നെ വീണ്ടും പറയും. അതുകൊണ്ടിവിടെ ഒരു പക്ഷി വേറൊരു പക്ഷിയെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞു, അത് മനസ്സിലാക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വേറെ നിവർത്തിയില്ല, അങ്ങനെയാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളത് അങ്ങ് മനസ്സിലാക്കിയേ പറ്റൂ. ഉത്കുരുദേവ് ഒരു പദം. അതിന്റെ അർത്ഥമാണ് സൂചയറ്റി. അവിടെ അത് തന്നെ, അതിപ്പോ അർത്ഥം വരാമല്ലോ. ഉപസർഗം കൊണ്ട് ധാത്വർത്ഥം പലതും വരാം. അത് എവിടെയോ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു, എവിടെ നിന്ന് നോക്കുന്ന അറിയത്തില്ല. അതിനടുത്തുകൂടെ കൊടുത്തിരിക്കുന്നു. കഥകളിൽ എവിടെയെങ്കിലും പ്രയോഗിച്ചിരിക്കും. അപ്പോൾ ഉത്കുരുത എന്ന് പറയുന്നത് നിന്ദിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തത് എടുത്തു ഇവിടെ കൊടുത്ത ഉദാഹരണം. അതങ്ങനെ ഒന്നെടുത്ത് കൊടുക്കാൻ കാരണം എന്താണോ ചോദിക്കും. രാമൻ കൃഷ്ണന് ഉത്കുരുത എന്ന് പറഞ്ഞാൽ പോരെ? പോരാ. എന്തുകൊണ്ട്? അങ്ങനെ പ്രയോഗമില്ല. ഉത്കുരുത എന്ന് പറയുന്നത് നിന്ദാർത്ഥത്തെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം കിട്ടിയ ഇതാണ്. എവിടെയോ പ്രയോഗിച്ചത്, ഇവിടെ നിന്ന് ആർക്കും അറിയത്തില്ല. അതെടുത്ത് ഇങ്ങോട്ടും കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഉദാഹരണം വേണ്ട. ഉത്കുരത എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂചയെത്തിക്കുന്നു അർത്ഥമുണ്ട്. അപ്പൊ ഭസിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക എന്നാണ്. ആ അർത്ഥത്തിലൊരു ഉദാഹരണം വേണ്ടേ എവിടെ നിന്നും എടുത്ത് കാണിക്കാൻ? അപ്പൊ സൂത്രകാരൻ ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞപ്പോൾ ഇതിനൊരു ഉദാഹരണത്തിന് വേണ്ടി പലരും ഇങ്ങനെ പോയി. അപ്പൊ എവിടെ നിന്നോ കിട്ടിയ ഒരു ഉദാഹരണമാണ്. ഇവിടെ അതാണ് അർത്ഥം. കഥകളിൽ വരാം. കഥകളിൽ പക്ഷിമൃഗങ്ങളൊക്കെ സംസാരിക്കും, പഞ്ചതന്ത്രത്തിലൊക്കെ ഇല്ലേ? അപ്പൊ അവിടെയൊക്കെ വരാം. ഗന്ധനം അപക്ഷേപനോടത്ത് സേവനം. ഹരിം ഉപഗുരുതേ. ഇവിടെ ഉപഗുരുതേ എന്ന് പറഞ്ഞാൽ എന്താണ്? സേവതയെ, സേവിക്കുന്നു എന്നാണ് അർത്ഥം. ആത്മനിവേദം വന്നു ഹരിയെ സേവിക്കുന്നു. സാഹസിക്കും എന്ന് പറഞ്ഞാൽ ബലാത്കാരം. പരദാരാൻ പ്രകൃതിയെ, ധാരാശബ്ദം നിത്യഭുവനാന്തമാണ്. പരദാരയിൽ പരസ്ത്രീയിൽ ബലപ്രയോഗം നടത്തുന്നു. പ്രകൃതി തേഷു സഹസാ പ്രവർത്തതയെ, സാഹസിക്കുന്ന വെച്ചാൽ ബലപ്രയോഗം. ഏതോ ദഗസ്യ ഉപസ്കുരുതേ. ഉപകുരുത എന്നുള്ളതിന് സുട്ടു വന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഗന്ധന അവക്ഷേപണ സേവന സാഹസിക്കുക പ്രതിജ്ഞ വാക്യാധ്യാഹാരേഷ. നേരത്തെ പഠിച്ചിട്ടുണ്ട് വൈകൃത വാക്യാധ്യാഹാരേഷ കൃഞ്ഞ. ഇപ്പൊ ഗുണാധാനത്തിൽ ഏധ ദഗസ്യ പ്രതിയത്നോ ഗുണാധാനം. അവിടെ വിഭക്തി വിധിക്കുന്നതും സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? കൃഞ്ഞ പ്രതിയത്നേ കർമ്മണി ഷഷ്ടി വിധിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടോ മുമ്പ്? കഞ്ഞ പ്രതിയെന്നോ ഗുണാധാനം എത്ര കർമ്മണി ഷഷ്ടി സ്യാത്. ദഗം എന്ന് പറയുന്നത് കർമ്മമാണ്, കർമ്മത്തിലുള്ള ഒരു ഷഷ്ടി വിധിച്ചു, കർമ്മണി ഷഷ്ടി. കൃഞ്ഞഹ പ്രതിയജ്ഞ എന്ന് പറയുന്ന സൂത്രം മുമ്പ് പഠിച്ചാണ്. അപ്പോൾ ഇവിടെ കർമ്മമായ ദഗത്തിൽ ഷഷ്ടി വന്നതിനെ കർമ്മണി ഷഷ്ടി എന്ന് പറയുന്നു. കർത്താവാരാണ് ഏതഹ, വിറക് ജലത്തെ ശുദ്ധിയാക്കുന്നു. ദഗമെന്ന് വെച്ചാൽ ജലം സുട്ടുമെന്നു, ഗുണാധാനത്തിൽ സുട്ടു വരുന്നു. സംസ്കൃതം, സംസ്കൃതം സുട്ടു വന്നു. സമോവാലോപമേഖ മുമ്പ് പഠിച്ചാണ്, മകാരം രൂപിക്ക് ഇത്ര അനുനാസിക പൂർവസിക അനുനാസിക പുരാൻസ്വാര ഒരു സുട്ട് സംസ്കൃതം എന്ന് വരും. പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞാണ് സംസ്കൃതത്തിൽ ഒരു സുട്ടും വരെ, ഒരു സകാരം വരെ, രണ്ട് സകാരം വരെ. അതൊക്കെ മുമ്പ് പഠിച്ചാണ്. ഇപ്പൊ ഏതാ ദഗസി ഉപസ്കൃതി, ഇവിടെ എന്താണ് ഉപസ്കരണം? ഗുണാധാനം എന്നുള്ള അർത്ഥത്തിൽ ആത്മനിയോഗം വന്നു. പ്രതിയെന്ന പ്രകഥനം, കഥാഹ പ്രകൃതി, പ്രകഥയരീത്യർത്ഥ, കഥ പറയുന്നു എന്നർത്ഥം. പ്രകൃതി പ്രകഥനം, കറയുന്നു പറയുന്നു, കഥ പറയുക എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു ആത്മനിയോഗം. ഉപയോഗേഷു അടുത്ത് ശതം പ്രകൃതി, എന്താണ് ധർമാർത്ഥം വിനിയുക്തി, ധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഉപയോഗം ശതം പ്രകൃതി, നൂറ് ചെലവാക്കുന്നു. യേശുകിം, ഈ അർത്ഥങ്ങളിലേ വരത്തുള്ളൂ. കടം കരോതി, ഇവിടെ ഈ പറഞ്ഞ ഒരർത്ഥമില്ല, അതുകൊണ്ട് ആത്മനിയോഗം വരുന്നില്ല, പരസ്യമേ വരുന്നുള്ളൂ. ഭുജോ അനവനെ, ഓദനം ഭുങ്ക്തി, അനവനേക്കും മഹീം ഭുനക്തി. നേരത്തെ വന്ന സൂത്രമാണ്, ഉണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടോ ഇത്? നേരത്തെ വന്നിട്ടുണ്ട്. ഭുജധാതുവിന് അവന ഭിന്നമായ, അവനെന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷണം? ആ ഭുജപാലന അഭ്യവഹാരയോ, രണ്ടർത്ഥത്തിലാ വരുന്നു അതില്. പാലന അവന ഭിന്നം എന്ന് പറഞ്ഞാൽ പാലന ഭിന്നമായ അർത്ഥത്തിൽ ആത്മനിയോഗം വരാവും എന്നാ പറയുന്നു. അപ്പൊ പാലന ഭിന്ന അർത്ഥം എന്ന് പറയുമ്പോൾ ഭക്ഷണാർത്ഥത്തിലെ ആത്മനിയോഗം വരാവും. ഓദനം ഭുങ്ക്തേ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലെ ആത്മനിയോഗം വരാവും. ഇപ്പൊ ഭുഞ്ചീദാഹ പാലയേദാഹ എന്ന് ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞത് ഇതനുസരിച്ച് ശരിയല്ല. പണിനി അനുസരിച്ച് അവിടെ പല ഏതാന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ ഭക്ഷണാർത്ഥത്തിലേ പറയാൻ പാടില്ല. ആ അവിടെ ആത്മനേപദം ഭക്ഷണാർത്ഥത്തിലേ വരാൻ പാടുള്ളു, പാലനാർത്ഥത്തിൽ ആത്മീയത വരാൻ പാടില്ല. തേന തെക്തേന ഭുഞ്ചീതാഹ ആത്മനേപദ പ്രയോഗമാണ്. പല ഏതാന്നിങ്ങനെ അർത്ഥം പറയും പണിനിയും അനുസരിച്ച് പറയാൻ പാടില്ല. പണിനിയോ അനുസരിച്ച് നോക്കിയാൽ അത് തെറ്റാണ് പ്രയോഗം. ഓദനം ഭുക്തി, പിന്നെ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിനിയത്തെ കർശനമായി പിന്തുടരുന്ന ആളാണ് ഭാഷകാരൻ. പിന്നെ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ പ്രമാദമായിരിക്കാം, ഓർത്തില്ല. എല്ലാവർക്കും പറ്റും, വൈയാകരണന്മാർക്കെല്ലാം പ്രമാദം പറ്റാറുണ്ട്. അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കും. വ്യാഖ്യാനത്തിൽ പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങളിലൊന്നും ഉണ്ട്. ഹർഷപ്രയോഗം എന്നൊക്കെ പറയും. ഭാഷകാരനോ ഋഷിയെന്നെ അങ്ങനെയൊക്കെ പറയും. നല്ല വേറെ വഴിയില്ല. അങ്ങനെയൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പറയും. നിയമം അനുസരിച്ച് പറ്റില്ലല്ലോ. വേറെ വ്യാകരണം അനുസരിച്ചാൽ പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം പാണിനിയും ഇവിടെ മാത്രം വേറെ വ്യാകരണമായാൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഉപനിഷത് ഭാഷത്തിന് ആനന്ദഗിരിയുടെ ടീക്ക മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഈശാവാസ്യ ഉപനിഷത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഭാഷ്യത്തിന് ഏഴെട്ട് വ്യാഖ്യാനത്തോടുകൂടി ആനന്ദാശ്രമത്തിന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. ഏഴെട്ട് ഭാഷ്യ വ്യാഖ്യാനങ്ങളോട് ഒരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാധാരണ ഉപനിഷത്തുകൾക്ക് പൊതുവെ അത് ആനന്ദഗിരിയാണ്. ഇതിന് ഏഴെട്ട് വ്യാഖ്യാനം വരെ ഉള്ള ഒറ്റ പ്രസിദ്ധീകരണമുണ്ട്. ഗോപാല യതീന്ദ്ര ടീക എന്നൊക്കെ പറഞ്ഞ് കുറെ ടീകകളോടുകൂടി അതിനൊക്കെ ഇത് പറയുന്നുണ്ട്. പല സമാനങ്ങളും പറയുന്നുണ്ട്. നെറ്റിൽ നോക്കിയാൽ കിട്ടും. ആനന്ദഗിരിയുടെ എല്ലാം കിട്ടും. ആനന്ദാശ്രമം പ്രസിദ്ധീകരണം ആനന്ദഗിരിയുടെ എല്ലാം നെറ്റിൽ ലഭ്യമായിരിക്കും അല്ലേ? എല്ലാം കിട്ടും. ഈശാവാസ്യ ഉപനിഷത്തിനാണ് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനമുള്ളത്, അത് കിട്ടും. അനവനേക്കും മഹീം ഭുനക്തി. അനവനോ എന്നുകൊണ്ട് പറഞ്ഞു മഹീം ഭുനക്തി. ഇവിടെ എന്താണ് അർത്ഥം? പാലനാർത്ഥം. അഭ്യവഹാരാർത്ഥമല്ല. അഭ്യവഹാരം ഭക്ഷണാർത്ഥമാണെങ്കിൽ ആത്മനിയമം. ഇവിടെ പാലിക്കുക എന്നുള്ളതാണ്. രാജാ മഹീം ഭുനക്തി പരസ്യം വന്നു.